യുഷ്മദസ്മദോരന്യതരസ്യം ഖഞ്ച പക്ഷേ അൺ യുയോരുഷ്മാകം വാ അയം യുഷ്മദീയ അസ്മദീയ. യുഷ്മദസ്മദോഹോ, യുഷ്മദസ്മദ് ശബ്ദങ്ങൾക്ക് ഖഞ്ഞിച്ച ഖഞ്ഞെന്ന് വിധിക്കുന്നു. ഖഞ്ഞ് ച എന്ന് പറഞ്ഞുകൊണ്ട് ച ഇവിടെ വരുന്നു. ഈ സൂത്രത്തിൽ അന്യതരസ്യാം വികല്പമായ അന്യതരസ്യാം സംഹിതായാം, അതുകൊണ്ട് ഔസർഗീയമായ അണ്ണും വരുന്നു. അപ്പോ യുഷ്മദ് അസ്മദ് ശബ്ദങ്ങളിൽ നിന്ന് ശേഷിക അർത്ഥത്തിൽ മൂന്ന് പ്രത്യയം വരും. ഖഞ്ഞ് ഛ അണ്ണ. അപ്പൊ ഇവിടെ ഈ സൂത്രം ഈ മൂന്ന് പ്രത്യയങ്ങളും വിധിക്കുന്നുണ്ടെങ്കിലും അടുത്ത് വരുന്ന തസ്മിൻ നണിച്ച യുഷ്മാക അസ്മാകൗ തവക മമക വേഗവചനേ പ്രത്യ ഉത്തരപദയുഗസ്ഥ. എത്രയും കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്, എന്നാലേ ഈ വിധി പൂർണ്ണമാവും. ഒറ്റ ഇതുകൊണ്ടത് പൂർണ്ണമാവുന്നില്ല. കാരണം ഇവിടെ വിധിച്ച പ്രത്യയങ്ങൾ അതിലിപ്പോ ഛ എടുത്തു കഴിഞ്ഞാൽ അത് ദിവദിനത്തിലും ബഹുദിനത്തിലേ വരത്തുള്ളൂ, ഏകദിനത്തിൽ വരത്തില്ല. എന്തുകൊണ്ട്? പ്രത്യുത്തര പ്രത്യോസ്ഥ എന്ന് പറയുന്നത് ഏകദിനത്തിൽ പ്രത്യേക ഒരു വിധിയുണ്ട്, അതാണ് എല്ലാം കൂടെ ചേരണമെന്ന് പറഞ്ഞു. ഇനി ഇതിൽ ഛ ഖഞ്ഞ് അണ്ണ് മൂന്ന് പ്രത്യയം വിധിച്ചെങ്കിലും ഖഞ്ഞ് വണ്ണം വരുമ്പോഴത്തേക്ക് അതിനു വേണ്ടി പ്രത്യേക വിധിയാണ് അടുത്ത് വരുന്നത്. തസ്മിൻ നണിച്ച യുഷ്മാക അസ്മാക. അതുപോലെ ഖഞ്ഞും അണും ഇരിക്കുമ്പം ഒരു പ്രത്യേക വിധിയാണ് തവക മമക വേഗവചനേ. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് നാലും മനസ്സിലാക്കണം. ആദ്യം യുഷ്മദ് അസ്മദോഹോ ഛ വരുന്നതാണ്, ദിവദിനത്തിലും ബഹുദിനത്തിലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവയോഹോ യുഷ്മാകമ്പ അയം, അല്ലെങ്കിൽ ആവയോഹോ അസ്മാകമ്പ അയം. ഇവിടെ ഇപ്പോൾ ഒരു അർത്ഥത്തെ കാണിച്ചിരിക്കുന്നു. തസ്സീതം പൊതുവേ അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ശേഷികമായ ഏതർത്ഥത്തിന് വരാമെങ്കിലും പ്രയോഗത്തിലുള്ളത് എന്താണോ തസ്സീതം. യുവയോഹോ അയം, നിങ്ങൾ രണ്ടുപേരുടെയും ആണ് ഇവൻ. നിങ്ങൾ രണ്ടുപേരുടേതുമായ ഏതോ ഒരുവൻ, ഏതോ എന്തോ ഏതോ ഒന്ന് ഏതോ എന്തോ ഒന്ന് ഇങ്ങനെയൊക്കെ. രണ്ടുപേർ മാത്രമല്ല, മൂന്നോ അതിൽ കൂടുതലോ പേര്. നിങ്ങളുടേതാണ് ഇവൻ ഇത് എന്ന് പറയാണ്. അതാണ് യുഷ്മാകം അയം. യുവയോഹോ എന്ന് പറയുന്ന ദിവചനവും യുഷ്മാകം എന്ന് പറയുന്ന ബഹുവചനവും ഏത് ശബ്ദത്തിന്റെ? ശബ്ദത്തിന്റെ ഏത് വിഭക്തി? ഷഷ്ഠി. അതുകൊണ്ടാണ് അങ്ങനെ വിഗ്രഹിച്ചത്. ഇപ്പൊ രണ്ടുപേരുടേത് അല്ലെങ്കിൽ മൂന്ന് പേരുടേത് ഇങ്ങനെ അർത്ഥത്തിൽ വരാം. ഒരാളുടേതെന്ന് വരത്തില്ല. ഛപ്രത്യം പതി വരുന്നു. ഇനി വരുമ്പോ രൂപം മാറും. ഛപ്രത്യം വരില്ല എന്നില്ല, വരാം, പക്ഷെ രൂപം മാറും. ഇവിടെ വരത്തില്ല. അപ്പോ യുവയോഹോ എന്ന് ഇവയോ ഹോയോ എന്ന് വിഗ്രഹിക്കുമ്പോൾ അലവ് വിഗ്രഹം എങ്ങനെ വരും? യുഷ്മത് ഓസ് ഛ. യുഷ്മാകം അയോ എന്ന് പറയുമ്പോഴോ യുഷ്മത് ഛ. ഇവിടെ അയമെന്നോ ഇതമെന്നോ ഈയമെന്നോ എന്ത് വേണോ വരാം, അതൊക്കെ വിശേഷത്തിനനുസരിച്ച്. അപ്പൊ അതിന് പ്രത്യേകം പ്രത്യയങ്ങൾ വരും ശ്രീലിംഗത്തിന്. ശ്രീലിംഗത്തിന് പ്രത്യേകം പ്രത്യയങ്ങൾ വരും വിശേഷം ശ്രീലിംഗം ആണെങ്കിൽ. ഇപ്പൊ അത് ഈ വരുന്ന പ്രത്യയത്തിനനുസരിച്ച് വരും. അണ്ണാണ് വരികയാണെങ്കിൽ എന്താണ് വെച്ച് നീപ്പ് വരും, പ്രത്യേകിച്ച് വിധിച്ചിട്ടുള്ളത്. ചാക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താകുമ്പോ ടാപ്പ് വരും. യുഷ്മതീയ അങ്ങനെ വരും. നവസത്തിനാണെങ്കിൽ യുഷ്മതീയം. അത് സ്ത്രീ പ്രത്യ പ്രകടനത്തിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. പൊതുവെ അതെന്താകുമ്പം ടാപ്പ് വരും, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് വിധികളുണ്ട്. അണ്ണു വന്നു കഴിഞ്ഞാൽ ഇങ്ങിപ്പ് വരും. ഇപ്പൊ യുഷ്മ ശബ്ദത്തിന്റെ പരത്തിൽ, അസ്മത് ശബ്ദത്തിന്റെ പരത്തിൽ ഇതുപോലെ തന്നെ ആവയോഹോ അയമെന്ന് വിഗ്രഹിച്ച അലവ് വിഗ്രഹം എങ്ങനെ വരും? ഖഞ്ഞിന്റെ ഇനി വരും. അസ്മാകം അയം എന്ന് വിവരിച്ചത് എങ്ങനെ വരും? ഖഞ്ഞിന്റെ അണിന് ഇനി ഉദാഹരണം വരും. അത് ഖഞ്ഞു വേണം എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ളത് അടുത്ത സൂത്രങ്ങളിൽ നിന്നും മനസ്സിലാവും. ഛ എന്ന് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. യുഷ്മതി ഛ അസ്മതി ഛ. ദിവനായാലും ശരി ബഹുവനായാലും ശരി ചാക്ക് എന്ത് വരുന്നു? ഈയ അനീയ പ്രത്യാധീന. യുഷ്മത് ഈ യുഷ്മതീയ അസ്മതീയ ധാരാളം പ്രയോഗിക്കുന്നതാണ് ഈ അർത്ഥത്തിൽ. തസ്സീതോ എന്നുള്ള അർത്ഥത്തിൽ യുഷ്മതീയ അസ്മദീയ ഗൗഹു അങ്ങനെയൊക്കെ. ഇപ്പൊ ഛ കഴിഞ്ഞു. ഇവിടെ ഛായ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞു? അതിന് വിശേഷവിധിയൊന്നും ഇല്ല. യുഷ്മതിന്റെ പരത്തിൽ ഛ വന്നായി ഒന്ന് യുഷ്മതീയ, അസ്മതിന്റെ പരത്തിൽ ഛ വന്നായി ഒന്ന് അസ്മദീയ. അസമയം ഖഞ്ഞ് അണ് വരുമ്പം പ്രത്യേക വിധിയുണ്ട്. അതാണ് അടുത്ത് പറയുന്നത് തസ്മിൻ അണിച്ച യുഷ്മാക അസ്മാകോ യുഷ്മദസ്മദോഹോ ഏതോ ആദേശോസ്തഹ ഖഞ്ഞി അണിച്ച യൗഷ്മാകീണ ആസ്മാകീണ യൗഷ്മാക ആസ്മാക. യുഷ്മത അസ്മതോഹോ അതിന് മാറ്റമില്ല, അത് തന്നെയാണ് ഇവിടെ. കാരണം മറ്റു ഒന്ന് ഇത് രണ്ട് സൂത്രം. ഏതോ ആദേശുസ്തഹ ഇവിടെ വിശേഷിച്ച് യുഷ്മതിനും അസ്മതിനും ആദേശം വരിക്കുന്നു. എന്താണ് യുഷ്മാക അസ്മാക? അനേകാശ സർവസ്യ സർവാദേശം വരുന്നു. പ്രത്യേകം പരത്തി വരുമ്പോൾ യുഷ്മത് പോയിട്ട് അവിടെ എന്ത് വരും? അസ്മത് പോയിട്ട് എന്തുവരും? അസ്മാക. അത് എപ്പോ? ഖഞ്ഞിലും അണിലും. ഖഞ്ഞ് പരത്തിൽ വരുമ്പോഴും അണ്ണ് പരത്തിൽ വരും. ഇവിടെയും ഇവയോഹോ യുഷ്മാകം വാ അയം അവയോഹോ അസ്മാകം വാ അയം എന്ന് വിധി എന്ന് വിഗ്രഹിക്കുന്നു. കാരണം ഏകോപനത്തിന് പ്രത്യേക വിധി വരുന്നത് കൊണ്ട് ദിവനും ബഹുവിനെ വരത്തുള്ളൂ. ഇവിടെ വിശേഷിച്ചെന്താ വരുന്നത്? ആദേശം വരുന്നു. യുഷ്മതിന് യുഷ്മാക ശബ്ദം വന്നു, അസ്മദിന് അസ്മാക ശബ്ദം വന്നു. അത് ഖഞ്ഞ് വരുമ്പോ എങ്ങനെ വരും? ആലോക്യ വിഗ്രഹം എങ്ങനെ വരും? യുഷ്മത് ഓസ് ഖഞ്ഞ്, അസ്മത് ഓസ് ഖഞ്ഞ്, യുഷ്മത് ആം ഖഞ്ഞ്, അസ്മത് ആം. അപ്പൊ ഇവിടെ ഖഞ്ഞും അണ്ണും രണ്ടും ഞെത്തും നിത്തും ആയതുകൊണ്ട് ആദ്യ വൃത്തി വരുന്നു. പിന്നെ ഖഞ്ഞിനെന്ത് വരുന്നു? ആയനീയ പട്ട ജഗാം പ്രത്യാദീന ഈന വരുന്നു. അപ്പൊ പരത്തി വരുന്ന രണ്ട് പ്രത്യയങ്ങളും അജാതിയായ ഉണ്ടെന്ന് വരുന്നു. ബസഞ്ഞൊന്ന് എന്തുവരും? പലോ വിഗ്രഹത്തിൽ തന്നെ എന്തുവരുന്നു? യുഷ്മാക ഈന അസ്മാക ഈന. യുഷ്മാക അണ്ണ്, അസ്മാക ആ. ഞെത്തും നെത്തുമായുണ്ട്. രണ്ടിടത്തും ആദിവൃത്തി വന്നപ്പോ എന്തായി? യൗഷ് ആ ആദേശം വന്നു. ആദേശം വന്നുകൊണ്ടാണ് യുഷ്മത യുഷ്മാകയായത്, അസ്മത അസ്മാകയായത്. യൗഷ്മാക ഈന വരുന്നിടത്ത് എന്ത് വരുന്നു? ആ അപ്പൊ യൗഷ്മാകീന പിന്നെന്ത് വരുന്നു? യൗഷ്മാകീന എന്നിടത്ത് എന്ത് വന്നു? അട്കുപ്പാനുവായിട്ട് യൗഷ്മാകീന അസ്മാക ഈന എന്നിടത്ത് ആദിവൃത്തി ജകാർ ലഭിച്ചു. ആസ്മാകീന ആദിവൃത്തി യൗഷ്മാകീണ ആസ്മാകീന. രണ്ടാമത് നത്വം വരുന്നില്ല, എന്തുകൊണ്ട്? നിമിത്തമില്ല. ഇനി അണ്ണ് വരുമ്പം യുഷ്മത് അണ്ണെന്നിരിക്കുന്നിടത്ത് എന്തുവരും? യുഷ്മതിന് യുഷ്മാക വന്നു. അസ്മത് അണ്ണെന്നിടത്ത് അസ്മതിന് രണ്ടിടത്ത് സർവാദേശം വന്നു. അണ്ണായോണ്ട് രണ്ടിടത്ത് എന്തുവരുന്നു? ആദിവൃത്തി വരുന്നു. യൗഷ്മാക അണ്ണ്, അസ്മാക അണ്ണ്. രണ്ടിടത്ത് എന്തുവരുന്നു? വസഞ്ജ സീജ. അപ്പൊ യൗഷ്മാക ആസ്മാകഹ എന്ന് പറയുന്നു. ഇതും പ്രയോഗിക്കാറുണ്ട്, അധികമില്ല. പക്ഷെ യുഷ്മദീയ അസ്മദീയ ധാരാളം പ്രയോഗിക്കും. അർത്ഥമൊന്നു തന്നെ തസ്സീതം. അപ്പോൾ ഇത് നമ്മൾ ദിവചനത്തിലും ബഹുവചനത്തിലുമാണ് വിഗ്രഹിച്ചത്. എന്തുകൊണ്ട്? അടുത്ത സൂത്രം പറയുന്നു, തവക മമകൗ ഏകവചനേ ഏകാർത്ഥവാചിനോർ യുഷ്മദസ്മദോ തവക മമകൗ സ്ഥഃ. അത് ഖഞി അണിച തവകീനഃ തവകഃ മമകീനഃ മാമകഃ. ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. സ്തുതികളിലും മറ്റും ധാരാളം ഉപയോഗിക്കുന്നതാണ്. താവക താവകീന എന്നൊക്കെ ധാരാളം കാണുന്നു ശ്ലോകങ്ങളിലും മറ്റും. ഇവിടെ പ്രത്യേകം പറയുന്നു, ഏകാർത്ഥവാചിനോ യുഷ്മദസ്മദോഹോ. ഏകാർത്ഥവാചിയായ യുഷ്മശബ്ദത്തിനും അസ്മശബ്ദത്തിനും സർവാദേശമായി വരുന്നു എന്താണ്? തവക മമക. യുഷ്മശബ്ദത്തിന് തവക വരും, അസ്മശബ്ദത്തിന് മമക വരും. എപ്പോ? ഖഞ്ഞ് വരവിരിക്കുമ്പോഴും അണ്ണ വരവിരിക്കുന്നു. ഇവിടെ ഏകാർത്ഥവാചി എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹം എങ്ങനെ വരും? ലൗകിക വിഗ്രഹം, ലൗകിക വിഗ്രഹം. അത് കഴിഞ്ഞല്ലേ പിന്നെ അലൗകിക വിഗ്രഹം. തവ അയം മമ അയം വളരെ എളുപ്പമാണ് ഏകവനത്തിൽ. താവകഹ എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം തവ അയവാണെന്നുള്ളത് പിടികിട്ടിയിരിക്കണമെന്നില്ല. എന്തൊക്കെ തോന്നിയിരിക്കും താവക എന്ന് പറയുമ്പോൾ അല്ലേ, പക്ഷെ തവ അയവെന്നാണ്, ഞാൻ നിന്റേതാണെന്നാണ്. മാമക എന്ന് പറഞ്ഞ മാമ അയം മാമക മാമക വരുന്നുണ്ട്, ഇനി ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇപ്പോ ആദ്യം തവ അയാന്ന് വിഗ്രഹിക്കുന്നു. തവ അയം അലവ് വിഗ്രഹം എങ്ങനെ വരും? അലവ് വിഗ്രഹം യുഷ്മത് ഖഞ്ഞ് സർവാദേശമായിട്ട് എന്തു വന്നു? താവക വന്നു. തവക തവക വന്നു. തവക മമകവും എന്ന് പറഞ്ഞുകൊണ്ട് തവക ഖഞ്ഞിന് എന്തു വന്നു? ഖഞ്ഞിന് ഈന ആയനീയ പട ഗജകാം പ്രത്യാദി തവക ഈന ആദിവൃത്തി എസ് സി ജാകാരിൽ ലഭിച്ചപ്പോ താവകീന. ഇവൻ നിന്റേതാണ്, ഇവൻ നിന്റേതാണെന്ന് തന്നെ ഉദ്ദേശം പറയാം. താവകീന എന്ന് പറയുമ്പോൾ അർത്ഥം എന്ത് വരും? അപ്പോ ഞാൻ നിന്റേതാണെന്ന് പറയും. കാരണം അയവെന്ന് തന്നെ കുറിച്ചും പറയാം, മറ്റൊരുവനെ കുറിച്ച് മാത്രം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ എന്നർത്ഥം വരുന്നത്. ഇനി അണ്ണു വരുമ്പോ മമ അല്ല, അത് തന്നെ എന്താണ് തവ അയം യുഷ്മത് നസ് അണ്ണു. അവിടെയും എന്തു വന്നു? തവക വന്നു. അണ്ണ് വരത്തിലിരിക്കുന്നുണ്ട്. ആദിപുരത്തെയും എസ് സി ജാകാരും ലോപിച്ചപ്പം താവക. അപ്പൊ ഖഞ്ഞു വന്നാൽ താവനീയ, അണ്ണ് വന്നു കഴിഞ്ഞാൽ താവക. അയം തവ എന്നർത്ഥം. അയം ഇതം ഇയം ഏത് വേണം പറയാം. താവകീന താവക എന്ന് പറഞ്ഞു. ഇനി അസ്മശബ്ദം മമ അയോ എന്ന് വിഗ്രഹിക്കുന്നു. മമ അയം ആരോഗ്യഗ്രഹം എങ്ങനെ വരും? അസ്മദംഗസ് ഖഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തു വന്നു? സർവാദേശം വന്നു. മമക ആദിവൃത്തിയും എസ് സി ആകാരവും ലോപിച്ചു. ഖാഞ്ഞിന് ഈന വന്നപ്പോ മാമകീന. ഇനി അണ്ണു വരുന്നു. അലവ് വിഗ്രഹം എങ്ങനെ വരുന്നു? അസ്മത് നസ് അണ്ണു. അവിടെ എന്തു വന്നു? മമകയാണ്. മമക മമക ആദിവൃത്തി എസ് സി ജാകാരൻ ലഭിച്ചു. മാമക എന്താണ് അർത്ഥം? മാമക എന്ന് പറഞ്ഞാൽ മമ അയം. മാമക്കാഹ എന്ന് പറഞ്ഞാലോ മമ ഇമേ. ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണ് മാമക്കാഹ എന്താണ്? മമ ഇമേ കിം അകുർവത, എന്റെ ആൾക്കാർ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് അവിടെ വ്യാഖ്യാതാക്കളെ പറയും അത് ധൃതരാഷ്ട്രയുടെ സ്വാർത്ഥതയെ കാണിക്കുകയാണ്. കാരണം എന്റേതെന്ന് പറഞ്ഞു. പാണ്ഡവ എന്ന് പറഞ്ഞപ്പോൾ പാണ്ഡവ എന്നും പറഞ്ഞത് പാണ്ഡുവിൻ്റെതാണ്. കൗരവന്മാരെല്ലാം എന്റേതാണ്. അപ്പൊ അവിടെ ഉദ്ദേശിച്ചത് മമ ഇമേ എന്നാണ്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ മമ അയം തവ അയം എന്ന് വിഗ്രഹിച്ച് രൂപം വന്നു കഴിഞ്ഞാൽ പിന്നെ അതേകവനം ദ്വിവനം ബഹുവനം ഏതിനുപയോഗിക്കാം. അതുകൊണ്ട് എൻ്റെ ഈ ആൾക്കാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മമകാഹ എന്ന് പറയുന്നു. പക്ഷെ വിഗ്രഹിക്കുമ്പോൾ മമ അയം തവ അയം എന്നേ വിഗ്രഹിക്കോ ഏകവചനത്തിലെ വളർന്നു. അവയോഹം അസ്മാകം ഇവയോഹോ യുഷ്മാകം എന്ന് വിഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? യുഷ്മദീയ അസ്മദീയ യൗഷ്മാകീണ ആസ്മാകീന ഇങ്ങനെയൊക്കെ രൂപങ്ങൾ വരും. അവിടെ ഇവിടെ ഏകവചനത്തിലെ വിഗ്രഹിക്കാവും ഇങ്ങനെ രൂപം കണ്ടുകഴിഞ്ഞു. പിന്നെ അതിൻ്റെ അർത്ഥം പലതാകാം. അതുകൊണ്ട് എന്ന് പറയുന്നു മമകാഹ എന്ന് പറയുന്നു. അപ്പൊ ഇത് ഏകവചനത്തിൽ രണ്ട് പ്രത്യയം വന്നു, ഖഞ്ഞും അണ്ണും. നേരത്തെ ഖഞ്ഞും അണ്ണും ഛായും മൂന്നിന് ഉദാഹരണം കൊടുത്തു. അത് ദ്വിവചനത്തിലും വരാം ബഹുവചനത്തിലും വരാം. ഇപ്പൊ ദ്വിവചനത്തിലും ബഹുവചനത്തിലും ഛ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആദേശമൊന്നുമില്ല. യുഷ്മദീയ അസ്മദീയ ഖഞ്ഞും അണ്ണും വന്നു കഴിഞ്ഞാൽ അവിടെ ആദേശം വരും. ഏകോപനത്തിൽ ഖഞ്ഞും അണ്ണും വന്നു കഴിഞ്ഞാൽ ആദേശം വരും. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഏകോപനത്തിൽ ഛ വന്നു കഴിഞ്ഞാൽ അതാണ് ശേഷിക്കുന്നത്. ദ്വിവചനത്തിലും ബഹുവചനത്തിലും മൂന്ന് പ്രത്യയങ്ങൾക്ക് ഉദാഹരണം കൊടുത്തു. ഏകവചനത്തിൽ ഖഞ്ഞിനും അണ്ണിനും ഉദാഹരണം കൊടുത്തു. ഇനി ഏകവചനത്തിൽ ഛ വന്നു, അത് ശേഷിക്കുന്നു, അത് പറയുന്നു. പ്രത്യേക ഉത്തരപദയോസ്ഥ മപര്യന്തയോർ ഏതയോർ ഏകാർത്ഥവാചനോഹോ ത്വമൗസ്ഥ പ്രത്യേ ഉത്തരപദേച പരതഃ ത്വദീയ മദീയ ത്വത്പുരുത്ത മത്പുത്ര. ഇതും ധാരാളം പ്രയോഗത്തിലുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രത്യയം പരമിരിക്കുമ്പോഴും, പ്രത്യയം എന്ന് പറയുമ്പം മറ്റേതെല്ലാം ഇപ്പോൾ പോയി, ഏത് ഖഞ്ഞ് അണ്ണ് അതെല്ലാം എല്ലായിടത്തും വന്നു കഴിഞ്ഞു. ഇനി ഒരു പ്രത്യയം ശേഷിക്കുന്നത് ഛ ഏകവചനത്തിൽ ശേഷിക്കുന്നു. അപ്പൊ പ്രത്യയം എന്ന് പറയുന്നുണ്ട് ഛ എടുത്താൽ മതി. ഇവിടെ വിശേഷം എന്ന് പറയുന്നത് ഉത്തരപദം. സമാസത്തിൽ തവപുത്ര മമപുത്ര എന്നൊക്കെ വിഗ്രഹിക്കുമ്പോൾ അവിടെ ഉത്തരപദം ഏതാണ്? പുത്ര. അത് പരമിരിക്കുമ്പോഴും യുഷ്മത അസ്മത ശബ്ദങ്ങൾക്ക് ആദേശം വരും. ചാവരുമെന്നല്ല ആദേശം, ഇത് ആദേശം വിധിക്കണം ഈ സൂത്രം. ഛായ വിധിച്ചു കഴിഞ്ഞ സൂത്രം യുഷ്മത അസ്മത ഒരു അന്യദരസ്യം. ഈ മൂന്ന് പ്രത്യയങ്ങളും വിധിച്ച സൂത്രം അതാണ്. ബാക്കി വരുന്ന സൂത്രങ്ങളെല്ലാം പ്രത്യേകിച്ച് ആദേശങ്ങളെ വിധിക്കുകയാണ്. അപ്പൊ വിധിസൂത്രം എന്ന് പറയുന്ന ഇതാണ് മൂന്ന് പ്രത്യയത്തിന്. ഏത്? യുഷ്മദസ്മദരസ്യം. അപ്പോ യുഷ്മദസ്മദോഹോ അന്യദരസ്യം ഖഞ്ഞിജ പ്രകാരം ഛപ്രത്യം പരത്തിൽ യുഷ്മദസ്മദന്റെ പരത്തിൽ വരുമ്പോൾ അവിടെ വിശേഷ കാര്യങ്ങൾ പറയുകയാണ്. ഒന്നെന്താണ്? അത് ഏക അർത്ഥവാചികമായിരിക്കണം, എന്നുവെച്ചാൽ ഏകവചനത്തിലായിരിക്കണം. മറ്റൊന്ന് പറയുന്നത് എന്താണ്? ആദേശം വരുന്നു. ആ ആദേശത്തെ കുറിച്ച് പറയുന്നു, മ പര്യന്തയോഹോ ഏതയോ. ഇവിടെ ആദേശം വരുന്നത് മ പര്യന്തമാണ്. ഇത് നമ്മൾ യുഷ്മദസ്മ ശബ്ദത്തിൽ പഠിച്ചാണ്. വരുന്ന ആദേശങ്ങൾ എന്തൊക്കെയാണ്? ത്വ മ, ഇവിടെ വിഗ്രഹിക്കുന്ന എങ്ങനെ? പോയ തവ അയം മമായം, തവ അയം മമായം എന്ന് വിഗ്രഹിക്കുന്നു. പ്രയോഗത്തിൽ ധാരാളം ഉള്ളതുകൊണ്ട് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ഇനി ശേഷിക്കുന്ന പ്രത്യേകത ഛ എന്ന് പറയേണ്ട. അല വിഗ്രഹം എങ്ങനെ വരും? അസ്മത് ഛാക്ക് എന്തായാലും എന്തോരും ആയനീയ ഭജകാം പ്രത്യാദി ഈ വരും. ഇവിടെ വിശേഷിച്ചിരിക്കുന്നത് യുഷ്മതിൻ്റെയും അസ്മതിൻ്റെയും യുഷ്മതിൻ്റെ മപര്യന്തത്തിന് എന്ത് വരുന്നു? അസ്മതിൻ്റെ മപര്യന്തത്തിന് എന്ത് വരുന്നു? ഈ മപര്യന്തം എന്ന് പറഞ്ഞാൽ ഏതുവരെ എടുക്കും? മ വരെ എടുക്കണം. ശേഷിക്കുന്ന എന്താ? അത്, രണ്ടിടത്തും അത് ശേഷിക്കും. മന് യുഷ്മതാണെങ്കിൽ എന്ത് വന്നു? ത്വ പരത്തിൽ എന്താണ്? അത്തേ സൂത്രം വരുന്നു, അതുകൊണ്ട് ത്വത്. അതുപോലെ തന്നെ അസ്മദിനാണെങ്കിൽ എന്ത് വന്നു? മാ പരത്തിൽ എന്തിരിക്കുന്നു, എന്തു വരുന്നു? അതോ ഗുണെ പരരൂപം. അത് ത്വത് മാ അത് മത് ത്വത് ഈയ വേറെ ഒന്നുമില്ല. ത്വതീയ മത് ഈയ മതീയ. ത്വതീയ മതിയ തവായം ത്വതീയ. തന്നെ കുറിച്ചാണ് പറയണമെങ്കിൽ ഞാൻ നിന്റേതാണ്. മതീയ ത്വതീയ എന്നിങ്ങനെ വരുന്നു. ഭവതി എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് പോയ സൂത്രം? ഉണ്ടല്ലോ, അങ്ങനെ ഒരു സൂത്രമുണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ചത് ത്യദാദിനിജ വൃദ്ധാക്ഷ. മറ്റേ സൂത്രം വരുന്നുണ്ട് ബോധക്ഷസു. പൊതുവായ സൂത്രമാണ് ഏത്? ത്യദാദിനിജ. പിന്നെ വിശേഷിച്ച് വരുന്ന സൂത്രം ബോധക്ഷസു. അതിനുവേണ്ടി ത്വതീയ മതീയ. ഇനി അടുത്ത് ഇവിടെ എന്താണ്? ഇത് പ്രത്യേകം പരവരുന്നപ്പോൾ ഇനി ഉത്തരപദം പരവരിക്കുമ്പോൾ തവപുത്ര മമ പുത്ര എന്ന് വിഗ്രഹിക്കുന്നു. നല്ല വിഗ്രഹം എങ്ങനെ വരും? യുഷ്മത് ങസ് പുത്ര. അസ്മത് ങസ് പുത്ര. അങ്ങനെ വരുമ്പോ എന്ത് വരുന്നു? സമാസം എങ്ങനെ വരുന്നു? സൂത്രം ഏത്? ഷഷ്ഠി സമാസം വന്നു. സുപ്പുലോപിച്ചു യുഷ്മത് പുത്ര അസ്മത് പുത്ര എന്നിരിക്കുന്നു. എന്തു വന്നു? പ്രത്യ ഉത്തരപദയോസ്. ഉത്തരപദം വരവിരിക്കുന്നുണ്ട്. യുഷ്മതിന്റെ മപര്യന്തമായ താത്ത് ത്വ അത്ത് എന്തുവന്നു? അത്തന്നിരിക്കുന്നിടത്ത് എന്തുവന്നു? തന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? അത് ഗുണേ ത്വത് പുത്ര. ചാവിരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, പിന്നെയോ ആദേശം മതിക്കുകയാണ്. ഉത്തരപദം പരമിരിക്കുമ്പോ യുഷ്മതിനും അസ്മതിനും ആദേശം വിധിക്കുകയാണ്, അല്ല അച്ഛാവിധിക്കുകയല്ല. അത് അത്രേ വരുന്നുള്ളൂ, മറ്റു സമാസം സംഭവിക്കുന്നു. ഷഷ്ടി സൂത്രപ്രകാരം സമാസം വന്നു കഴിഞ്ഞാൽ യുഷ്മതിന്റെയും അസ്മതിന്റെയും ആ പര്യന്തത്തിന് ത്വം ആവെന്ന് പരരൂപമെന്ന് ത്വത് ത്വത്ത് പുത്രാന്തിരിക്കുന്നിടത്ത് പദസഞ്ജയുണ്ട്, അതുകൊണ്ട് എന്ത് വരുന്നു? ജസ്തുമെന്ന് ത്വത് പുത്ര മത് പുത്ര. ഉത്തരവദ ഏതും ഇരിക്കാം. ആദേശം നിർബന്ധമാണ്, അതിന് അതല്ല ഒരു വികല്പമാണ്. അതിപ്പോ മൊത്തം അതന്നെ ഇവിടെ മുഴുവനും മഹാവിഭാഷാധികാരത്തിലാണ്, അതുകൊണ്ട് വാക്യം പ്രയോഗിക്കാം. അങ്ങനെ പ്രയോഗിക്കാം വാക്യം. ത്വത്പുത്ര പറയാം, യുഷ്മത് പുത്ര എന്ന് പറയാം, മഹാഭാഷാധികാരത്തിലായതുകൊണ്ട് ത്വത്പുത്ര എന്ന് പറയാം. പിന്നെ വിഗ്രഹവാക്യം സാധ്യമാകത്തില്ലല്ലോ, എവിടെയും യുഷ്മശബ്ദം പ്രയോഗിക്കാം. അവിടെ സമാസമല്ല, പ്രയോഗിക്കാം യുഷ്മത് പുത്ര. മദ്ഗുരു ത്വദ്ഗുരു അസ്മദ് ഗുരു അങ്ങനെയെല്ലാം പ്രയോഗിക്കാം. രണ്ട് രീതിയിലും പ്രയോഗിക്കാം. ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ് ഈ ത്വത്ത് മത്ത്. ഉത്പാദം അവിടെ എല്ലാം മത്കർമ്മ കരോതീതി മത്കർമ്മകൃത്. എല്ലായിടത്തും ഇതാ വന്നത്. ത്വദ്ഭക്തി കാരണം പ്രയോഗിക്കുന്നതാണ്. തപഭക്തി എന്നും പറയാം, അങ്ങനെ പറയാം. അത് രണ്ടുണ്ട്. ഒന്ന് ഇവിടെ ഇപ്പോ തവ പുത്ര ത്വത്പുത്ര എന്നു, ഇതെന്തുകൊണ്ട്? ഇത് മഹാവിഭാഷാധികാരത്തിലായത്. ഇനി സമാസം വികല്പമാണ്. സമാസവും വരാതിരിക്കാം, അതുകൊണ്ടാണ് യുഷ്മ ശബ്ദം പ്രയോഗിക്കുന്നത്. എങ്ങനെയാണോ ഇവിടുത്തെ വിധി വികല്പമായിരിക്കുന്നത്, അതുപോലെ സമാസവും വികല്പമാണ്. പിന്നെ യുഷ്മത് അസ്മത് എന്ന് പറയുന്ന അവ്യയമുണ്ട്, അവ്യയങ്ങളുണ്ട് യുഷ്മത് അസ്മത്, അത് പ്രയോഗിക്കാം. അങ്ങനെ പ്രയോഗിക്കാം. അപ്പൊ അതിന്റെ എല്ലാ അവതാരണവും കഴിഞ്ഞു. അടുത്ത് വരുന്നു മധ്യാത് മധ്യശബ്ദത്തിൽ നിന്നും തത്ര തസ്സീതം തുടങ്ങിയ അർത്ഥങ്ങളിൽ തത്ര ഭാഗ തുടങ്ങിയ അർത്ഥങ്ങളിൽ മാപ്രത്യം വരുന്നു. മധ്യേ ഭവ എന്ന് വിഗ്രഹിച്ചാൽ എന്ത് വരുന്നു? മാ വന്നു. മധ്യ അരവ് വിഗ്രഹം എങ്ങനെ വരും? മധ്യമ മധ്യമൻ എന്ന് പറയുന്നു, മധ്യത്തിലുള്ള മധ്യേ ഭവ മധ്യമ അങ്ങനെ വരുന്നു. കാലാ ധഞ്ഞ് കാലവാചിഭ്യ ഠഞ്ഞ് സ്യാത്. ഇത് കാലശബ്ദത്തിൽ നിന്നല്ല, കാലവാചി ശബ്ദങ്ങളാണ്, അതിന് വേറെ ജ്ഞാപകമൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും കാലവാചിയായ ശബ്ദങ്ങളിൽ നിന്ന് എന്ത് വരുന്നു? ഠഞ്ഞ് വരുന്നു. ഠഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് സൂത്രം, എന്തുവരും? ഠസീക്ക വരും. ഏതിന്റെ സ്ഥാനത്താണ് ഈക്ക വരുന്നത് എന്നാണോ പഠിച്ചത്? ഞകാര ഇത്തായി അകാര ഉച്ചാരണാർത്ഥമായി ശേഷിക്കുന്നത് അനീക്ക വരുന്നു. അപ്പൊ കാലശബ്ദത്തിൽ നിന്ന് ഠഞ്ഞു വന്ന് ഈക്ക വരുന്നു. കാല ഈക്ക എന്തു വന്നു? കാലിക്കും. അനവിഗ്രഹം എങ്ങനെ വരും? കാല ഈ ഠഞ്ഞ് കാലേ ഭവ കാലത്തിലുണ്ടായതെന്തായി? കാലികം. മാസേ ഭവം എന്തുവരുന്നു? മാസികം. മാസ ഠാ വന്നു, ഞകാരയിത്തായി അകാര ഉച്ചാരണാർത്ഥം ഠാ ശേഷിക്കുന്നു, അതിന്റെ സ്ഥാനത്ത് ഈക്ക വന്നു. മാസ ഈക്ക എസ് എ ജി അകാരം ലഭിച്ചു. മാസികം മാസിക ഠഞ്ഞ് അവിടെ വന്നു കഞ്ഞിക്കുരപ്പ, അതുകൊണ്ടാണ് മാസിക എന്ന് പറയുന്നത്. ആ അത് അവര് താർക്കികന്മാർക്ക് നിയമമൊന്നും ബാധകമല്ല. വൈയാകരണന്മാർ പറയും അത് ശരിയല്ല എന്ന്. അവര് എന്താണ് കാലീനം എന്ന് പ്രയോഗിക്കും, സാധാരണ കാലിക സംബന്ധം എന്നൊക്കെ പ്രയോഗിക്കും, പക്ഷെ കാലീനമൊന്നും പ്രയോഗിച്ചോളെ. അപ്പൊ അത് വൈയാകരണന്മാരോട് പറയുന്നു, വ്യാകരണ നിയമം അനുസരിച്ച് അത് ശരിയല്ല. കാരണം ഠഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഠസ്യ ഇത് വരും. ഈന വരണമെങ്കിൽ എന്ത് വേണം? ഖാ വരണം. അത് വിധിച്ചിട്ടില്ല. അപ്പൊ കാലീന ശബ്ദം അപാണിനീയം എന്നാണ് വൈപ്പ്. പക്ഷെ അതെല്ലാവരും ഉപയോഗിക്കാറുണ്ട് കാലീനം. മലയാളത്തിന്റെ കാര്യം പോട്ടെ, മലയാളികൾക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. മലയാളികൾ ഉപയോഗിക്കുന്നത് തെറ്റെന്ന് പറയാൻ പാടില്ല. സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന പാണിനിയം അനുസരിച്ച് ശരിയല്ല എന്നാണ്. പാണിനി അംഗീകരിച്ചിട്ടില്ല അപശബ്ദം എന്ന് പറയും പാണിനിയുടെ ഭാഷയിൽ. പക്ഷെ സംസ്കൃതത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഹിന്ദിയിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്, എല്ലാ ഭാഷയിലുമുണ്ട് കാലീനം. അതാണ് പറയുന്നത്, ഭാഷ ഒരിക്കലും വ്യാകരണത്തിന്റെ പിടിയിൽ നിൽക്കില്ല, ചാടിപ്പോകും. വേലി കെട്ടി വെച്ചാൽ നിൽക്കുന്ന കാര്യമില്ല, ചത്തു കഴിഞ്ഞാൽ പിന്നെ നിൽക്കും, ജീവിച്ചിരുന്ന നിൽക്കത്തില്ല. അതാവൾ സംവത്സരികം സംവത്സരേ ഭവം. ഇവിടെ വിശേഷിച്ച് എന്തുകൂടെ വരുന്നുണ്ട്? ആദിവൃത്തിയുടെ വന്ന് സംവത്സരികം. ഇത് എല്ലാ കാലവാചക ശബ്ദങ്ങളിൽ നിന്നും വരും. ദിനേ ഭവം ദൈനികം, വർഷേ ഭവം ആദിവൃത്തി വരുന്നു ഇവിടെയൊക്കെ. രാത്രി അഹൻ ആ ശബ്ദങ്ങളോട് ചേർത്ത് ഉപയോഗിക്കും. രാത്രി അഹൻ ആ ശബ്ദങ്ങളോട് ചേർത്ത് ഉപയോഗിക്കും. കാലവാചകം എങ്ങനെ? അഹ്ന ഭവം ആന്നികം. അഹൻ ശബ്ദത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വിശേഷിച്ച ഒരു സൂത്രം കൂടെ നിങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. എന്താണ്? എന്താണ്? അത് ഒരു യാഗത്തിന്റെ പേരാണ്. എന്തോ ആയിക്കോട്ടെ, അവിടെ ഏത് സൂത്രം വരുന്നു? അതെവിടെ വരുന്നു എന്നറിയണ്ടേ. ഇവിടെ സൂത്രം വരുന്നു. നിങ്ങൾ പഠിച്ച സൂത്രം എന്താണ്? ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും ചോദിക്കും. അല്ലോപോ അനഹ, അല്ലോപം വരും. ആഹ്നികം, അവനെ അഹൽ ശബ്ദത്തിന് എന്തുവരുന്നു? ഇക വരുമ്പം എന്തുകൊണ്ട് നസ്തദ്ധതയെട്ടി ലോപിക്കുന്നില്ല. അതിനാണ് ഏ സൂത്രം പഠിച്ചിട്ടുണ്ടോ? അഹ്ന ഠഗോരേവ ഉണ്ടോ? പഠിച്ചിട്ടില്ല. അതാണ് ഞാനത് പറയാത്തത്. അവിടെ വേറെ സൂത്രങ്ങൾ വരുന്നുണ്ട്. അഹ്ന ഠഗോരേവ ട്രിലോപം വരുന്നില്ല. അല്ലോപാനം വരുന്നു. അഹ്നികം ആദിവൃദ്ധി വന്നിട്ട് അഹ്നി അഹനി ഭവം, അതിൽ അഗ്നി ഭവം ആഗ്നികം വൈദിക കർമ്മത്തിന്റെ പേരാണ്. അല്ലാത്തതിന് ഉപയോഗിക്കാം. ഒരു പകൽ സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് ആഗ്നികം എന്ന് പറയാം. അവിടെ ഈ സൂത്രം കൂടെ വേണം. അഗ്നഠഗോരേവ